ശ്രീമുഖീർത്തനാദാമിശ്വരി സദാശിവസമാരംഭം ചാര്യവരന്താഷ്യേ തദിതരൈതരം ജിഘ്രതി തദിതരൈതരം പശ്യതി തദിതരൈതരം ശൃണോതി തദിതരൈതരം അഭിവദതി തദിതരൈതരം മനതി തദിതരൈതരം വിജാനാതി യത്ര അസ്യ സർവം ആത്മൈവ അഭൂത് തക്കേനകം ജിഘ്രേത് കേനകം പശ്യേൻ തക്കേനകം ശ്രമയാൻ തക്കേനകം അഭിവദേൻ തക്കേനകം മന്യേത തക്കേനകം വിജാനിയാൻ യേനേദ സർവം വിജാനാതി തക്കേന വിജാനിയാൻ വിജ്ഞാതാരമരേക്കേന വിജാനിയാതിരി തസ്മാത് അവിദ്യയ ഏവ അനാത്മത്വം പരികൽപ്പിതം എന്നത് പരമാർത്ഥത ആത്മവ്യതിരേഖയാണ് അസ്ഥികിഞ്ചിത്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അവിദ്യ കൊണ്ടാണ് അവിദ്യയേവ അനാത്മത്വം പരികൽപ്പിതം. അവിദ്യ കൊണ്ടാണ് അനാത്മത്വം കൽപ്പിക്കപ്പെട്ടത് എന്നത് പരമാർത്ഥാത്മവിദ്യയാണ് അസ്ഥികിഞ്ചിത്. അതിൽ പ്രധാനപ്പെട്ട എന്നതാണ് ആത്മവിദ്യയാണ് നാസ്തികിഞ്ചിത്. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. ആത്മാവിൽ നിന്ന് തന്നിൽ നിന്ന് അന്യമായി അനുഭവപ്പെടുന്ന എന്താണ്? തന്നിൽ നിന്ന് അന്യമായി അനുഭവപ്പെടുന്നതെല്ലാം എല്ലാത്തിനും എടുത്തു കഴിഞ്ഞാൽ അത് ഈ മൂന്നിൽ അന്തർഭവിക്കും. കാരണം തന്നിൽ നിന്ന് അന്യമായി അനുഭവപ്പെടുന്നത് നമുക്ക് ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിലാണ് തന്നിൽ നിന്ന് അന്യമായി അനുഭവപ്പെടുന്നത്. അവിടെ അനുഭവപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഈ ജാഗ്രത്, പിന്നെ സ്വപ്നം, സുഷുപ്തി. മൂന്നവസ്ഥ ജാഗ്രത്തില് മറ്റ് രണ്ടവസ്ഥകളും ഒരു സ്മരണ പോലെയാണ്. സ്വപ്നം ജാഗ്രത അനുഭവമായിട്ട് പ്രത്യക്ഷാനുഭവമായിട്ടുള്ള ജാഗ്രതയുള്ളു. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഒരു സ്മൃതി പോലെ. ജാഗ്രത എങ്ങനെയാണോ മുൻ ജാഗ്രതകളെക്കുറിച്ച് സ്മരണയുണ്ടാകുന്നതുപോലെ സ്വപ്നത്തെ കുറിച്ച് സ്മരണയുണ്ടാവും. സുഷുപ്തിയെ കുറിച്ച് സ്മരണ പോലാണ്, കാരണം ഒരു പൂർവകാലമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാൻ ഉറങ്ങി. ആത്മവ്യതിരിക്തമായി അനുഭവപ്പെടുന്നത് ഈ ജാഗ്രത അനുഭവങ്ങളും പിന്നെ സ്വപ്നവും സുഷുപ്തി. അപ്പൊ ജാഗ്രതത്തിൽ ഈ അനുഭവം ഇരിക്കെ ഇവിടെ പറയുന്ന എന്താണോ, ആത്മവ്യതിരേഖയാണ്, തന്നെ നിന്ന് അന്യമായി ഒന്നുമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഏതിനാ അവിടെ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ലെന്ന്, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ചിലപ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയിരിക്കാം. തന്നെ നിന്ന് അന്യമില്ല എന്ന് ഇപ്പോൾ പറയുന്ന എന്തിനാണ്? ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ, ഇപ്പൊ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ അന്യം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊന്നും അന്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ താല്പര്യം അത് തന്നെയാണോ എവിടെയാണോ അങ്ങനെ പറയുന്നു. അതും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. നൂലിൽ നിന്ന് വസ്ത്രം അന്യമല്ല എന്ന് പറഞ്ഞാൽ അത് നൂല് തന്നെ. ജലത്തിൽ നിന്ന് തരംഗങ്ങൾ അന്യമല്ല എന്ന് പറഞ്ഞാൽ അത് തരംഗം തന്നെ. അതുപോലെ ആത്മവ്യതിരേഖയാണ്, തന്നെ നിന്ന് അന്യമായി അന്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെയാണ്. ഏത് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവങ്ങൾ അവിടെ താൻ തന്നെ എന്തായിട്ടെടുക്കുന്നു? ഈ ഇപ്പോ ജാഗ്രത സ്വപ്ന സുഷുപ്തി മൂന്ന് അനുഭവങ്ങളിൽ ആണ് തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ജാഗ്രതയായിട്ടും സ്വപ്നമായിട്ടും സുഷുപ്തി അവിടെ ഭേദജ്ഞാനമുണ്ട്. ജാഗ്രത എന്ന് പറയുന്നിടത്തുകൊണ്ട് ഭേദജ്ഞാനം അത് സ്പഷ്ടമാണ്. സ്വപ്നത്തിനും ഭേദജ്ഞാനമുണ്ട്. സുഷുപ്തിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും എന്താണ് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള ഭേദജ്ഞാനമാണ്. അപ്പോൾ ഇത് തന്നെ നന്യമല്ല, തന്നെ അവിടെ ഭേദരഹിതമായി ഒന്നായി സ്വീകരിക്കുന്നു. ഈ മൂന്നവസ്ഥകളിൽ നിന്നും അന്യമായിട്ട് അതിനാണ് തുര്യൻ എന്ന് പറയുന്നത്. താഴെ ഇതിൽ നോക്കിയോ, ഇല്ലേ സീറ്റിൽ നോക്കിയോ. ഇപ്പൊ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന് പറയുന്ന മൂന്നും നമ്മൾ ഭിന്നമായിട്ട് അനുഭവിക്കും വെവ്വേറെയായിട്ട്. അപ്പൊ ആ മൂന്ന് അങ്ങനെ വെവ്വേറെ അനുഭവിക്കുന്നത് കൊണ്ട് ആ മൂന്നിൽ നിന്നും ഭിന്നനാണ് താൻ, അതുകൊണ്ട് തുര്യൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള ഭേദമില്ലാതെ സ്ഥിതി ചെയ്യുന്നവനാണ് താനെന്ന് ശ്രദ്ധിക്കുന്നു. ഈ ഭേദങ്ങളിൽ ഭേദമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. അത് എങ്ങനെ ശ്രദ്ധിക്കും? ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മൂന്നും അനുഭവമാണ്. അനുഭവമല്ല എന്നാലും പറയത്തില്ല, അത് മൂന്നും അനുഭവ സ്വരൂപമാണ്. അത് മൂന്നും ജ്ഞാനരൂപത്തിലുള്ളതാണ്. അതിനെ തന്നെക്കുറിച്ചുള്ള തൻ്റെ അറിവും തന്നെക്കുറിച്ച് താൻ അറിയുന്നതും ബോധരൂപത്തിലാണ്. താനെന്നുള്ള ബോധരൂപം തന്നെക്കുറിച്ചറിയും. തൻ്റേതായ പലതരെയും മറ്റു പലതരത്തിലും അറിയും, പക്ഷേ തന്നെക്കുറിച്ചുള്ള അഹംസ്ഫുരണം അത് ജ്ഞാനമായിട്ടാണ്. അപ്പോൾ തുര്യൻ അതിനെ ചിത്തായി സ്വീകരിക്കുന്നു, സത്തായി സ്വീകരിക്കുന്നു, അതിനെ ആനന്ദമായി സ്വീകരിക്കുന്നു. കാരണം അത് ഏകമായതുകൊണ്ട്, ദ്വിത്വം അല്ലെങ്കിൽ വികല്പം ഉള്ളിടത്ത്, അല്ലെങ്കിൽ ദ്വന്ദ്വം ഉള്ളിടത്ത് ദുഃഖത്തിന് പ്രസക്തിയുണ്ട്. ഇവിടെ ഏകമായിരിക്കുന്നു, സ്വാനുഭവത്തിൽ തന്നെ അത് ജ്ഞാനമായിരിക്കുന്നു. വികല്പങ്ങളില്ലാത്തതുകൊണ്ട് അത് ആനന്ദമായിരിക്കുന്നു. സത്ത എന്നുള്ളത് ചിത്തന്ന് പോലെ തന്നെ അതും അനുഭവമാണ്, തൻ്റെ അസ്തിത്വം ഉണ്മ അറിയുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ സച്ചിദാനന്ദമായി ഗ്രഹിക്കുന്നു, തുര്യനായി ഗ്രഹിക്കുന്നു. ജാഗ്രത സ്വപ്നം അല്ലെങ്കിൽ സുഷുപ്തി എന്നുള്ള ഭേദമില്ല, ശേഷിക്കുന്ന എന്താണ്? ഏകമായ താൻ മാത്രം. ഈ ചിന്തകളെല്ലാം സംഭവിക്കുന്ന ഇവിടെ ജാഗ്രതയിൽ, ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് മറ്റ് രണ്ട് അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുന്നത്. ജാഗ്രതയിലിരുന്നുകൊണ്ട് പറയുന്നു ഇവിടെ എന്താണോ ഈ അനുഭവമായി നിൽക്കുന്നത്, ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവമായി നിൽക്കുന്നത്, അതെല്ലാം തന്നെ നിന്ന് അന്യമല്ല. അതിൽ സ്വപ്നവും സുഷുപ്തിയും നഷ്ടപ്രായമാണ്. അതായത് തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതില്ലല്ലോ, ഓർക്കാനേ കഴിയുന്നു. അതുകൊണ്ട് അത് താനാണോ അല്ലെങ്കിൽ തന്നിൽ നിന്ന് അന്യമാണോ, ആ ഒരു വിഷയം ഇവിടെ ചിന്തയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല. പക്ഷേ ഈ ജാഗ്രത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, തന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? ജാഗ്രത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അല്ലെങ്കിൽ നാമം രൂപം എന്നിങ്ങനെ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ചം ആർക്കും താനായി അനുഭവപ്പെടുന്നില്ല, താനായിട്ടൊട്ട് അനുഭവപ്പെടുത്തുന്നില്ല. അത് തൻ്റെ ദൃശ്യമായി അനുഭവപ്പെടുന്നു, ദൃശ്യമായി അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അതിന് പ്രപഞ്ചമെന്ന് പേര് തന്നെ വന്നത്. അപ്പോൾ ദൃശ്യമായി അനുഭവപ്പെടുന്ന ഒന്നിനെ താനെന്ന് പറയുക. അവിടെയാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. ദൃശ്യമായി അനുഭവപ്പെടുന്ന ഒന്ന് എങ്ങനെ താനാകും? അതാകാൻ വഴിയില്ല. അനുഭവപ്പെടുന്ന ഒന്നിനെ താനായി ഗ്രഹിക്കുക പ്രയാസമുള്ള കാര്യമാണ്. കാരണം അനുഭവത്തിൽ തന്നെ അവിടെ ദ്വൈതമുണ്ട്. ആ അനുഭവത്തെ നിഷേധിക്കുക, അപ്പം അനുഭവത്തെ നിഷേധിക്കുന്ന ഒന്നാണെങ്കിൽ എങ്ങനെ അദ്വൈതത്തെ സ്വീകരിക്കും? അപ്പോൾ ഈ അനുഭവപ്പെടുന്ന ഈ ദൃശ്യാനുഭവത്തെ, ശബ്ദസ്പർശ രൂപ സുഗന്ധത്തിലുള്ള അനുഭവം അല്ലെങ്കിൽ നാമരൂപാത്മകമായ ഈ അനുഭവത്തെ സാധൂകരിക്കുകയും വേണം. ഈ അനുഭവത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിദ്യയെ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്? തസ്മാ അവിദ്യയായവ അനാത്മത്വം പരികല്പിത. ഈ അനാത്മത്വം, അനാത്മത്വം എന്ന് പറയുന്നത് ഈ ജാഗ്രതയിലെ പ്രത്യക്ഷമായ അനുഭവം, ഇത് അവിദ്യ കൊണ്ട് കൽപ്പിച്ചു എന്ന് പറയും. തത്വം അല്ലെങ്കിൽ സിദ്ധാന്തം എന്താണ്? അദ്വൈതം. അവിടെ രണ്ടാമതൊന്നും വരാൻ പാടില്ല. പക്ഷെ അനുഭവം എന്താണ്? ദ്വൈതം. അപ്പോൾ ഈ തത്വത്തെയും അനുഭവത്തെയും യോജിപ്പിക്കുന്ന ഒന്നാണ് അവിദ്യ, അവിദ്യ കൊണ്ട് പരികൽപ്പിച്ചു. അപ്പോൾ അവിദ്യ കൊണ്ട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ അദ്വൈത സിദ്ധിക്കും? അപ്പോൾ താൻ ആണ് സർവം എന്ന് പറയുന്നു, പിന്നെ താൻ അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ താനായി അവിദ്യയായി താൻ കൽപ്പിക്കുന്ന പ്രപഞ്ചമായി, ഇവിടെ എങ്ങനെ അദ്വൈതം സിദ്ധമാകും? അപ്പോൾ അവിടെ എന്താണ് അവിദ്യ എന്ന് ചോദിക്കും. അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നതുകൊണ്ട് പ്രപഞ്ചം തന്നെ നിന്ന് അന്യമാകാൻ പാടില്ല, എന്നാലേ അദ്വൈതം യോജിക്കത്തുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അപ്പോൾ അവിദ്യ എങ്ങനെ മനസ്സിലാക്കണം? ഏതൊരവിദ്യയാണോ ഈ നാമരൂപങ്ങളെ കൽപ്പിക്കുന്നത്, പ്രപഞ്ചത്തെ കൽപ്പിക്കുന്നത്, ആ വിദ്യ തന്നെ നിന്ന് അന്യമല്ല. അവിടെ മുതൽ തുടങ്ങും. അതാണ് അതിൻ്റെ യുക്തി. കാരണം അദ്വൈതത്തിൽ ആ തത്വത്തിൽ നിന്നും അന്യമായി അദ്വൈതമാകുന്ന തത്വത്തിൽ നിന്ന് അന്യമായി ഒന്നും വരാൻ പാടില്ല. അപ്പോ ഈ കൽപ്പിക്കുന്ന, ഈ ജഗത്തിന് കൽപ്പിക്കുന്ന വിദ്യ അത് തന്നെ നിന്നും അന്യമാകാൻ പാടില്ല, അന്യമാണ്. കാരണം ഇവിടെ എന്തു പറയുന്നു, ആത്മവ്യതിരീകേണ നാസ്തികം ചെയ്തു. ആത്മവ്യതിരിക്തമായി ഒന്നും തന്നെ ഇല്ല, അപ്പോൾ ആ വിദ്യ അന്യമാവും, ആകത്തില്ലല്ലോ. അപ്പോൾ സാധാരണ മനസ്സിൽ ഒരു ഉദാഹരണം, ഒരു ആത്മാവെന്ന് പറയുന്ന ഒന്ന് ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ആ വിദ്യ പ്രപഞ്ചത്തെ കൽപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ദ്വൈതമാണ്. ആത്മാവിൽ നിന്ന് അന്യമല്ലാത്ത ഒന്നായിരിക്കണം ആ വിദ്യ എന്ന് പറയുന്നത്, അതാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ അത് ആത്മാവിൻ്റെ തന്നെ നമുക്ക് പറയാം, ആത്മാവിൻ്റെ തന്നെ ഒരു ഭാവം അതാണ് അവിദ്യ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ തന്നെ ഒരു ഭാവം അഗ്നിയും അതിൻ്റെ പ്രകാശവും പോലെ, സൂര്യഗോളവും അതിൻ്റെ പ്രകാശവും പോലെ, ആത്മാവിൻ്റെ തന്നെ പ്രകാശമാണ്. അത് അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രപഞ്ചം അനുഭവത്തിനാണ് വിഷയമായിരിക്കുന്നത്. അനുഭവ വിഷയം എന്നാണ് നമ്മൾ പറയുന്നത്. പ്രപഞ്ചം അനുഭവ വിഷയമാണ്, അല്ല അനുഭവ വിഷയമല്ലാത്ത പ്രപഞ്ചമുണ്ടോ? ഇല്ലല്ലോ. ഗാഠനിദ്രയിൽ അവിടെ പ്രപഞ്ചം അനുഭവ വിഷയമല്ല, അതുകൊണ്ട് അനുഭവ വിഷയമല്ലാത്ത ഒരു പ്രപഞ്ചം അങ്ങനെ ഒന്നില്ല. നമുക്ക് അനുഭവ വിഷയമായ പ്രപഞ്ചമേ ഉള്ളൂ. പ്രപഞ്ചം അനുഭവത്തിന് പ്രമാണമായിരിക്കുന്ന നമ്മുടെ അനുഭവമാണ്. നാം രൂപാത്മകമായി പ്രപഞ്ചമുണ്ട്, ശബ്ദസ്പർശ രൂപത്തിലുള്ള ഈ പ്രപഞ്ചമുണ്ട് എന്നുള്ളതിന് പ്രമാണമായിരിക്കുന്ന സ്വാനുഭവമാണ്. ഇവിടെ പറയുന്നത് എന്താണ്, ഇത് അവിദ്യ കൊണ്ടാണ് കൽപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയും. ഇവിടെ പറയുന്നു പ്രപഞ്ചം ഉണ്ട് എന്നുള്ളതിന് പ്രമാണം സ്വന്തം അനുഭവമാണ്. വേറെ ഭാഗത്ത് പറയുന്നു അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ അവിദ്യ എന്ന് പറയുന്നത് എന്തായി? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് സ്വന്തം അനുഭവമല്ലാതെ വേറെ പ്രമാണമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അനുഭവം ഇല്ലാത്തടത്ത് പ്രപഞ്ചം അനുഭവപ്പെടാത്തത്. സുഷുപ്തിയിൽ അനുഭവമില്ല, അവിടെ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. ജാഗ്രതയിൽ അനുഭവമുണ്ട്, ഇവിടെ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായി അവിദ്യ? അവിദ്യ എന്ന് പറയുന്നത് ഈ അനുഭവം തന്നെ. അല്ലാതെ മറ്റൊന്നില്ല അവിദ്യ എന്ന് പറയും. ഈ അനുഭവം തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അല്ല, അവിദ്യ എന്ന് പറയുന്നത് മറ്റൊരു സാധനം ഇല്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ആത്മവ്യതിരേകേണ എന്ന കിഞ്ചിതസ്ഥി? ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. ഇവിടെ പ്രപഞ്ച അനുഭവമുണ്ട്. ഈ അനുഭവമാണ് പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തിന് പ്രമാണം. ഈ അനുഭവം ഇതായിരിക്കണമല്ലോ അപ്പോൾ അവിദ്യ. കാരണം ഇതിന് കാരണമായി പറയുന്ന അവിദ്യയാണ്. പ്രപഞ്ച അനുഭവത്തിന് പ്രമാണമായിരിക്കുന്ന ഈ അനുഭവമാണ്. ഈ അനുഭവം തന്നെയാണ് അവിദ്യ, രണ്ടാമതൊന്നുമില്ല. മറ്റൊരു യുക്തി ഇവിടെ ഉണ്ട്. എന്താണ്? സൂര്യന്റെ പ്രകാശം, ആ പ്രകാശത്തിൽ നമ്മൾ വസ്തുക്കളെ കാണും. ഈ പ്രകാശം ആണ് ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഈ വസ്തുക്കളെ കാണുന്നതിന് നമുക്കൊരു പ്രമാണമായിരിക്കുന്നു. ഈ പ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ഈ വസ്തുക്കളെ കാണാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഈ പ്രകാശം? അതാ സൂര്യനിൽ നിന്ന് അന്യമാണല്ല. സൂര്യന്റെ സ്വരൂപമായിരിക്കുന്ന ഏതൊരു തേജസ്സാണോ ആ തേജസ് തന്നെയാണ് ഈ പ്രകാശം. ആ പ്രകാശമാണ് ചക്ഷേന്ദ്രിയം കൊണ്ട് ഈ രൂപദർശനത്തിന് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തൻ്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ സത്ത, അതിൻ്റെ പ്രകാശം അനുഭവം, അതാണ് ഈ അനുഭവം എന്ന് പറയുന്നത്, അതിൻ്റെ തന്നെ പ്രകാശം, അതിലാണ് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. അനുഭവമാണ് പറയുന്നത്, ഇത് ശബ്ദമാണിത്, സ്പർശമാണ്, രൂപമാണ്, രസമാണ്, ഗന്ധമാണ്. അപ്പോൾ ആ അനുഭവം സൂര്യനും അതിൻ്റെ പ്രകാശം എന്നതുപോലെ ആ അനുഭവം ആത്മാവിൽ നിന്നും അന്യമല്ല, തന്നെ നിന്നും അന്യമല്ല. ഇവിടെ അറിവ് ആത്മവ്യതിരേകണമെന്ന് പറഞ്ഞിരിക്കുന്നു, തന്നെ നിന്നും വ്യതിരിക്തമായിട്ടൊന്നാണ്. തന്നെ ഇവിടെ ആദ്യം അറിവായി സ്വീകരിക്കുന്നു, സ്വയം പ്രകാശമായ അറിവായി സ്വീകരിക്കുന്നു. അതിൻ്റെ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം. അതെന്താണോ, തന്നെ നിന്ന് അന്യമല്ല, സൂര്യ തേജസ്സിൽ നിന്ന് അന്യമല്ല ആ പ്രകാശം. അതുപോലെ സ്വയം പ്രകാശരൂപമായ അറിവായിരിക്കുന്ന തന്നെ നിന്ന് അന്യമല്ല പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധം. അപ്പം ആ ബോധത്തെ തന്നെയാണ് എന്ത് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നത്. അപ്പം അവിദ്യ എന്ന് പറയുന്നത് എന്തായി, തന്നെ നിന്ന് അന്യമല്ല, അറിവിൽ നിന്നും അന്യമല്ല, അത് അറിവ് തന്നെയാണ്. താൻ അറിവാണെങ്കിൽ തന്നെ നിന്ന് അന്യമല്ല തൻ്റെ ബോധം. അങ്ങനെയാണെങ്കിൽ ആ ബോധം തന്നെയാണ് അവിദ്യ. അപ്പോൾ ആ വിദ്യ കൊണ്ടാണ് പ്രപഞ്ചം പരികല്പിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വയം പ്രകാശിക്കുന്ന ബോധസ്വരൂപനായിരിക്കുന്ന തൻ്റെ അറിവുകൊണ്ടാണ് പ്രകാശം, അല്ലെങ്കിൽ തൻ്റെ പ്രകാശം കൊണ്ടാണ് ഈ പ്രപഞ്ചം അനുഭവ വിഷയമായിരിക്കുന്നത്. ഇതാണ് ജാഗ്രത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ അവിദ്യ അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നതിന് വ്യത്യാസമില്ല. പിന്നെ അവിദ്യ മറ്റൊന്ന് പറയും, എന്താണ് അത്? അറിവില്ലായ്മയാണ് എന്ന് പറയും. അത് ശരിയാണ്, അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ചിലർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് അത് വീണ്ടും വിശദീകരിക്കുന്നത്. അവിദ്യ അറിവില്ലായ്മയെന്നും പറയാം. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, മനനം ചെയ്യും, താൻ സ്വയം ആത്മാ, തൻ്റെ സ്വരൂപം അറിവാണ്, തൻ അറിവ് കൊണ്ട് ആണ് പ്രപഞ്ചത്തെ അറിയുന്നത്. ഈ പ്രപഞ്ചബോധം എന്ന് പറയുന്നത് തൻ്റെ തന്നെ പ്രകാശമാണ്. നാമരൂപാത്മകമായ വിഷയപ്രതീതി, ആ പ്രതീതി അത് തന്നെയാണ് അവിദ്യ. ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നു. ശ്രുതിയിൽ നിന്ന് ആരാണ് താൻ, എന്താണ് പ്രപഞ്ചം, എന്താണ് പ്രപഞ്ച അനുഭവം, എന്താണ് ഇതിന് കാരണം, ഈ വിഷയങ്ങളെല്ലാം കുറിച്ച് ചിന്തിച്ച് മനനം ചെയ്യുന്നവരും, മനനം ചെയ്യുന്ന ഒരുവനിത് മനസ്സിലാക്കുന്നു. അങ്ങനെ മനനം ചെയ്യാത്ത ഒരുവനോ, ഇത് മനസ്സിലാക്കാത്ത ഒരുവനോ, അവനിങ്ങനെ ഒരു അറിവില്ല. അറിവില്ല എന്ന് നമുക്ക് പറയാം. ആർക്കാണോ ഇത്തരത്തിലുള്ള ഒരു ബോധമില്ലാത്തത്, അവന് ഈ അവനെ സംബന്ധിച്ച് അറിവില്ല. അപ്പോൾ അറിവില്ലായ്മ, ആ അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യുന്നു, അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയെ വരുന്നു, തന്നെക്കുറിച്ചോ താൻ അറിവാണെന്നോ ആ അറിവായിരിക്കുന്ന താൻ സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശിക്കുന്ന ഒന്നാണെന്നോ, തൻ്റെ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമെന്നോ, അങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാതെ വന്നു കഴിഞ്ഞാൽ അവനാരായി? അവൻ ഈ ശരീരബോധമുള്ളവനായി, പ്രപഞ്ചബോധമുള്ളവനായി, ജനന മരണങ്ങളുള്ളവനായി, സംസാരമുള്ളവനായി. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് സംസാരം, അജ്ഞാനം കൊണ്ട് സംസാരം, അവിടെ അവിദ്യ എന്ന് പറഞ്ഞ അറിവില്ലായ്മയായി, അതുകൊണ്ടാണ് സംസാരം. എന്നാൽ ഈ സംസാരാനുഭവം എന്ന് പറയുമ്പോൾ അവിടെ അവിദ്യ എന്ന് പറയുന്ന അറിവായി. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നതോ, അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മേശയുടെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ഇല്ലായ്മ എന്ന് പറയുന്നത് തത്സ്വരൂപം തന്നെയാണ്. അവിടെ അറിവില്ലായ്മ എന്ന് പറയുന്നു, എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, അവിദ്യയുടെ സ്വരൂപം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, തന്നിൽ സ്വയം പ്രകാശമായിരിക്കുന്ന തന്നിൽ അങ്ങനെ ഒരു അറിവുണ്ടാകുന്നില്ലെന്നാണ്. അങ്ങനെ ഒരു അറിവുണ്ടാകുന്നില്ല, അതാണ് അറിവില്ലായ്മ എന്ന് പറയും. സമുദ്രത്തിൽ തിരകൾ ഉണ്ടാകുന്നില്ല, അതാണ് തിരകളുടെ ഇല്ലായ്മ എന്ന് പറയുന്നത്. അവിടെ തിരകളുണ്ടാകുന്നു. അതുപോലെ സ്വയം പ്രകാശമായിരിക്കുന്ന തന്നിൽ ഇത്തരത്തിൽ ശ്രവണ മനന നിധ്യാസന രൂപത്തിലുള്ള അറിവുണ്ടാകുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അവിടെ സംഭവിച്ചില്ലെങ്കിൽ അറിവില്ല. അവിടെ ഞാൻ പറയുന്ന എന്താണ്, എനിക്ക് ഞാൻ ആരാണെന്ന് നിങ്ങളെന്നെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന തരത്തിൽ എനിക്കറിയത്തില്ല എന്നെ. ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ അറിവ് അവിദ്യയാണ്. എങ്ങനെ? ഈ ശരീരാഭിമാനത്തോടുകൂടി പ്രപഞ്ചബോധത്തോടുകൂടി ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ തരത്തിൽ തന്നെ അറിയുന്നുണ്ട്. ഈ അറിവ് അവിദ്യയാണ്. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ എന്താണ്, ഈ അറിവെന്ന് പറയുന്നത് അറിവ് തന്നെയാണ് അവിദ്യ. അത് അന്യമല്ല, സ്വസ്വരൂപമായിരിക്കുന്ന അറിവിൽ നിന്ന് അത് അന്യമല്ല. അത് അന്യമല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറിവ് ഒരാൾക്കില്ലെങ്കിൽ ഇങ്ങനെ ഒരു അറിവ് അതിൽ പറയുന്നു, അത് പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. സൂര്യനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അത് പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രകാശം എന്ന് പറയുന്ന സൂര്യൻ എന്ന് പറയുന്ന ആ ഗോളത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒന്നാണ്, സർവത്ര വ്യാപിക്കുന്നു. അത് തേജസ് എന്നുള്ള നിലയ്ക്ക് സൂര്യനിൽ നിന്ന് അന്യമല്ല, സൂര്യൻ തന്നെയാണ്. പക്ഷെ അതിന് സൂര്യനിൽ ഒതുങ്ങിക്കാൻ പറ്റും. സൂര്യൻ പ്രകാശിക്കുക എന്നാ സൂര്യൻ ഒതുങ്ങുക എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ആ ഗോളകത്തിൽ അതിന്റെ പ്രകാശത്തിന് ഒതുങ്ങാൻ പറ്റത്തില്ല. പ്രകാശിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തെ എല്ലാം പ്രകാശിപ്പിക്കുന്നു, മറ്റ് ഗ്രഹങ്ങളെ എല്ലാം അത് പ്രകാശിപ്പിക്കുന്നു, ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു. അതതിൻ്റെ സ്വഭാവമാണ്. അതുപോലെ ഇത് തന്റെ സ്വരൂപം സ്വയം പ്രകാശമായതുകൊണ്ട് തന്നെ അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കും. അതെന്തിനാ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ട്? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അതതിൻ്റെ സ്വഭാവമാണ്. ഒരു വസ്തുവിനൊരു സ്വഭാവം കാണുമോ? എല്ലാ വസ്തുക്കൾക്കും അതാതിൻ്റെ സ്വഭാവമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെ എടുത്തു നോക്കിയാലും അത് ഓരോ സ്വഭാവത്തോടുകൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ ചൈതന്യത്തിന് ഒരു സ്വഭാവമുണ്ട്, അതാണ് സ്വയം പ്രകാശം. എന്നുവെച്ചാൽ അതിന് ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല, അസർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രകാശമാണ് ഈ പറയുന്ന വിവേകം. പക്ഷെ ആ ഒരു വിവേകം തനിയെ ഉണ്ടാകത്തില്ല. അടുത്ത ഭാഷകമരവും ആചാര്യ ആഗമാഭ്യാം തൊട്ടടുത്ത് പറയും, ആചാര്യ ആഗമങ്ങളിലൂടെ ഉണ്ടാകും. അതും അതിൻ്റെ ഒരു പ്രകാശം. ആ പ്രകാശം ഉണ്ടാകുന്നത് വരെ നമുക്ക് പറയാം എന്താണോ ആ പ്രകാശത്തിൻ്റെ ഇല്ലായ്മ, അതാണ് അവിദ്യ പറയുന്നത്, അജ്ഞാനം അറിവില്ലായ്മ എന്ന് പറയും. ആ പ്രകാശം ഉണ്ടാകുന്നത് വരെ ഈ പറയുന്ന ശ്രവണ മനന നിധിധ്യാസന രൂപത്തിലുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് വരെ അവനിൽ അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ട് പറയും എന്താണ്, ഈ അറിവില്ലായ്മ അനാദിയാണ് എന്ന്. അനാദിയാണ് എന്നിട്ട് പറയും എന്താണ്, ഈ അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് പറയും. അത് ശരിയാണ്. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് ദ്വൈതാനുഭവം, പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് ദ്വൈതാനുഭവമാണ്. ഈ അറിവില്ലായ്മ ഉള്ളപ്പോൾ നമുക്ക് ദ്വൈതാനുഭവമുണ്ട്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ വിഷയങ്ങളായിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ബോധമുണ്ട്. പ്രപഞ്ചാനുഭവമുണ്ട്. എന്നാൽ അറിവില്ലായ്മ കാരണമെന്ന് എന്തുകൊണ്ട് പറയും? കാരണം അവിടെ അറിവ് വരുമ്പോൾ ഈ സ്വയം പ്രകാശിക്കുന്ന അറിവിൽ വിവേകാത്മകമായൊരറിവ് വരുമ്പോൾ പിന്നെ അവിടെ അറിവില്ലായ്മയില്ലല്ലോ. സാധാരണ പറയും കുലാലൻ മണ്ണിൽ നിന്ന് പാത്രത്തെ ഉണ്ടാകും. ആ പാത്രം ഉണ്ടാകുന്നത് വരെ അതിൻ്റെ ഇല്ലായ്മ അവിടെ ഉണ്ടാകും, ഉണ്ട് എന്ന് പറയും. ആ പാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇല്ലായ്മ പോയി അവിടെ, പിന്നെ ആ പാത്രത്തിൻ്റെ ഇല്ലായ്മ അവിടെ ഇല്ല. അതുപോലെ ഏത് സമയമാണോ ഈ വിവേകം ഉണ്ടാകുന്നത്, തന്നെ കുറിച്ചുള്ള ശരിയായ വിവേകം അല്ലെങ്കിൽ അദ്വൈത ബോധം എന്ന് പറയും, ആ നിമിഷം ആ അറിവില്ലായ്മ നശിച്ചു. അറിവില്ലായ്മ നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തു അതുപോലെ ഉണ്ടായിരുന്നു, പിന്നെ അത് നശിച്ചു, അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം എന്താ? അങ്ങനെ ഒന്നുണ്ടായിരുന്നു ഇല്ല. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒന്ന് അറിവിൽ നിന്ന് വേറിട്ടുണ്ടായിരുന്നില്ല. അറിവിൽ തന്നെയാണ് അറിവില്ലായ്മ സ്ഥിതി ചെയ്ത്. ശരി, അറിവിൽ അറിവില്ലായ്മ സ്ഥിതി ചെയ്ത എങ്ങനെ നിൽക്കാം, എങ്ങനെ അത് നിൽക്കാൻ പറ്റും? നോക്കുക, മണ്ണ്, മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കി, ഉണ്ടാക്കുന്നവരെ പാത്രത്തിൻ്റെ ഇല്ലായ്മ അവിടെ ഉണ്ടായിരുന്നു. ആ ഇല്ലായ്മ എങ്ങനെ അതിനെ നിലനിൽക്കാൻ പറ്റും? പാത്രം ഉണ്ടാകുന്നവരെ ലയം എന്തായിരിക്കും? മണ്ണ് തന്നെയായിരിക്കും, വേറെ ഒന്നും ആയിരിക്കും. ആ മണ്ണിനെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ആ പാത്രത്തിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അഭാവം. മണ്ണല്ല മറ്റെന്തെങ്കിലുമാണ്. അതുപോലെ ഈ വിവേകം ഉണ്ടാകുന്നത് വരെ നമ്മൾ ഉണ്ടെന്ന് കരുതുന്ന ആ അറിവില്ലായ്മ വാസ്തവത്തിൽ അറിവ് തന്നെയാണ്. അറിവിൽ നിന്ന് അത് ഭാഷ്യകാരൂടെ പറയുന്നതാണ് ആത്മവ്യതിരേഖയാണ്, കിഞ്ചൻ നാസ്തി, ഒന്നുമില്ലെന്നാണ്. ആ കിഞ്ചൻ നാസ്തി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. അത് യുക്തിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും, സ്വ അനുഭവത്തിലൂടെയും മനസ്സിലാക്കാൻ ശ്രമിക്കും. അറിവില്ലായ്മ എന്ന അജ്ഞാനം എന്നൊക്കെ പേരിട്ട് നമ്മൾ വിളിക്കുന്ന എന്തോ ഒരു സാധനമാണ്, ഭയങ്കരമാണെന്ന് പറയുന്നു. അത് ഈ അറിവ് തന്നെയാണ്. പാത്രത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ്. ആ മണ്ണിലാണിത് പ്രകടമായത്. പ്രകടമാകുന്നതുവരെ അതില്ലായിരുന്നു എന്നേ അർത്ഥമുള്ളൂ അതിൻ്റെ അഭാവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ വിവേകം ഇതുവരെ ഉണ്ടായില്ല എന്നേ ഞാൻ അർത്ഥമുള്ളൂ അജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു, അറിവെന്ന് പറയുന്ന ഒരു വസ്തു, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്നർത്ഥമില്ല. കട്ടി പിടിച്ച അജ്ഞാനം അങ്ങനെ ഒരു സാധനമില്ല. അത് ഒരു ഭാവനയാണ്. അജ്ഞാനം എന്ന് പറയുന്നത് ഈ അറിവ് തന്നെയാണ്, അറിവിൽ നിന്ന് അന്യമല്ല. അതുവരെ അതിനെ നമ്മൾ അജ്ഞാനമെന്ന് പേരിട്ട് വിളിച്ചു. ഇനി ഈ ബോധം വരുന്നു അവിടെ, കാരണം അത് അറിവാണല്ലോ, അറിവിൻ്റെ തന്നെ ഒരു സ്ഫുരണമാണല്ലോ. അത് തന്നെയാണ് ഇവിടെ രണ്ടാമത് പറയുന്നത്. എന്താണ് അത്? ജ്ഞാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്താണ് വേറെ തരത്തിൽ പറയും, വിദ്യയും അവിദ്യയും ഒന്ന് തന്നെ എന്ന് പറയും. രണ്ടും ഒരുപോലെയാണെന്ന് പറയും. പക്ഷെ അതിൻ്റെ ആ തത്വത്തെ അത്രയും സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടായിരിക്കില്ല പറയുന്നു. ഇവിടെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാം എന്താണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരറിവ് തന്നെ വിവേകരൂപത്തിൽ സ്ഫുരിക്കാതിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു. അറിവ് വിവേകരൂപത്തിൽ സ്ഫുരിക്കുമ്പോൾ വിദ്യ, ജ്ഞാനം എന്ന് പറയും, അതും അറിവ് തന്നെയാണ്. അതിൽ അത് വിവേകരൂപത്തിൽ സ്ഫുരിക്കുന്നു. ആ വിവേക സ്ഫുരണം എന്ന് പറയുന്ന അദ്വൈത ബോധം. കാരണം ഈ ദ്വൈത ബോധത്തെ ആശ്രയിച്ചേ ഉള്ളൂ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിലനിർത്താൻ കഴിയില്ല, അതിന് തെളിവാണ് സുഷുപ്തി. അവിടെ ദ്വൈതബോധമില്ല, പ്രപഞ്ചത്തിനുള്ള പ്രമാണങ്ങളുമില്ല. പ്രപഞ്ചമുള്ളൂ എന്നുള്ളതിന് യാതൊരു പ്രമാണവുമില്ല. പ്രപഞ്ചത്തിന്റെ അസ്തിത്വം നാസ്തിത്വം രണ്ടിനും പ്രമാണമില്ല. അപ്പോൾ പ്രപഞ്ചം രണ്ടു തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു, അസ്തിത്വ രൂപത്തിൽ മാത്രമല്ല, അസ്ഥി നാസ്തി ഉണ്ട് ഇല്ല രണ്ടു തരത്തിലും ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടു തരത്തിലുള്ള അനുഭവത്തിനും പ്രമാണമായിരിക്കുന്ന അവിദ്യ അല്ലെങ്കിൽ ഈ പ്രപഞ്ചബോധം, മുമ്പൊരു സ്ഥലത്ത് ഭാഷകാരൻ അത് പറഞ്ഞു, അവിദ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചബോധമാണ്. അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ തരത്തിലല്ലെന്നേയുള്ളു. ആ പ്രപഞ്ചബോധം അത് ഈ സ്വയം പ്രകാശിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പൊ അവിദ്യയ്ക്ക് രണ്ടർത്ഥം പറഞ്ഞാലും എന്താണോ, ഒന്ന് അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ തുയ്യൻ തന്നെ, സ്വയം പ്രകാശിക്കുന്ന ബോധം തന്നെയാണ്. ഇനി അവിദ്യയ്ക്ക് പ്രപഞ്ചബോധം എന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സ്വയം പ്രകാശിക്കുന്ന ബോധം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അദ്വൈത ബോധം. അവിടെ പിന്നെ അവശേഷിക്കുന്ന എന്താണ്? ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം, ശബ്ദസ്പർശ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം. സാധാരണ പറയും എന്താണോ, ഇത് അവിദ്യയുടെ സൃഷ്ടിയാണ്, അവിദ്യ സൃഷ്ടിക്കുന്നതാണ് പ്രപഞ്ചം. ആത്മാവ് ഏകമാണ്, അദ്വൈതമാണ്, നിർഗുണമാണ്. നിർഗുണമായിരിക്കുന്ന ആത്മാവിന് മറ്റൊന്നാകാൻ കഴിയില്ല. നാം രൂപാത്മകമായ വികാരിയായിരിക്കുന്ന ഈ പ്രപഞ്ചമാകാൻ കഴിയത്തില്ല, അതൊന്ന് ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന്. നിർഗുണമെന്ന് പറഞ്ഞാൽ തന്നെ, നിർവികാരമെന്ന് പറഞ്ഞാൽ തന്നെ, പക്ഷേ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വികാരിയായി, കാര്യരൂപത്തിൽ. ഷഡ്ഭാവ വികാരങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിർഗുണമായ ആ ബ്രഹ്മത്തിൽ നിന്നും ഈ വികാരരൂപത്തിലുള്ള പ്രപഞ്ചം പ്രകടമാകാൻ പാടില്ല എന്ന് പറയുന്നു. യുക്തി അവിടെ വിരോധം വരുന്നു, അത് സംഭവിക്കാൻ പാടില്ല. എന്നാൽ ഈ യുക്തിഭംഗത്തിൻ്റെ ഒരു പരിഹാരം വേണം. അതുകൊണ്ട് പറയുന്നു, എന്നാൽ നമുക്കിവിടെ അവിദ്യയെ സ്വീകരിക്കാം. അവിദ്യയെന്ന് അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ഒന്ന്, അവിടെ നമ്മൾ അവിദ്യ അല്ലെങ്കിൽ മായയൊന്ന് സ്വീകരിക്കുന്നിടം മുതലാണ് തകരാറ് ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് കുഴപ്പം. അതുവരെ വാസ്തവത്തിൽ ഈ ബ്രഹ്മത്തിന് യാതൊരു തകരാറുമില്ല. എപ്പോഴാണോ അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുന്നത്, അവിടെ മുതൽ തകരാറ്. കേവലമായിരിക്കുന്ന സ്ഥലം സുഷുപ്തി, അവിടെ എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ല. തകരാറൊക്കെ വരുന്ന എവിടെയാണ്? ഇവിടെ ഈ ജാഗ്രത. ഇവിടെയാണ് പറയുന്നത് എന്താണ്? ഒരു മായ, ഒരു അവിദ്യ സ്വീകരിക്കുന്നു. അപ്പോൾ ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്ന ഒരു ദോഷമാണ്, മായാവാദിയാണ്, മായയെ സ്വീകരിച്ചു, അവിദ്യയെ സ്വീകരിച്ചു. അവിദ്യ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു, അവിദ്യ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു, മായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഉടൻ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഈ ബ്രഹ്മത്തിൽ നിന്നും അന്യമായ ഒന്ന്, ഈ ബ്രഹ്മത്തിന് കഴിയാത്ത ഒരു കാര്യത്തെ ചെയ്യുന്ന ഒന്ന്, ഒരു ശക്തി വിശേഷം, എന്തോ ഒരു സാധനം, രണ്ടാമത് നില കൂടെ അംഗീകരിക്കുന്നു. പിന്നെ അതിന് സമാധാനം പറയുന്നു, ആ ബ്രഹ്മം ഏകമാണെങ്കിൽ, ബ്രഹ്മം അദ്വൈതമാണെങ്കിൽ പിന്നെ ഈ മായ എങ്ങനെ നിൽക്കും? അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ദ്വത്വം വന്നില്ലേ? പിന്നെ ഈ മായ എവിടെ നിന്ന് വരുന്നു? ഏകം അദ്വൈതമാണെങ്കിൽ, നിർഗുണമാണെങ്കിൽ എങ്ങനെ മായ വരും? പിന്നെ അതെങ്ങനെ നശിക്കുന്നു? ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് തർക്കങ്ങൾ, അവസാനിക്കാത്ത തർക്കങ്ങൾ പോകുന്നു. എങ്ങനെ ഈ മായയെ അംഗീകരിക്കുമ്പോൾ, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ബന്ധത്തിനും മോക്ഷത്തിനും വേണ്ടി മായയെ സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ജന്മ മരണങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി മായയെ സ്വീകരിച്ചു കഴിഞ്ഞു, അത് ഒരിക്കലും അവസാനിക്കാത്ത ചോദ്യങ്ങൾക്ക് കാരണമായി. അതുകൊണ്ട് മായ എന്നുകൂടെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. കാരണം ആദ്യം എന്ത് പറഞ്ഞു? അവിദ്യയ പരികൽപ്പിതം. അവിദ്യ കൊണ്ട് പരികല്പിതമെന്ന് ആദ്യം പറഞ്ഞു. അത് ശരി തന്നെയാണ്, അവിദ്യ കൊണ്ട് പരികല്പിതമെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അവിദ്യ എന്താണ്? അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? അല്ല. അതിനാണ് അടുത്ത് പറഞ്ഞത് എന്താണ്? ആത്മം പെതിരുകയാണ് ന കിഞ്ചിത്. അത് രണ്ടും താല്പര്യം ഒന്നായി മനസ്സിലാകും. അവിദ്യ കൊണ്ട് കല്പിതമായി എന്ന് പറഞ്ഞാലും ആത്മം വ്യതിരിക്തമായി ഒന്നുമില്ലെന്ന് പറഞ്ഞാലും രണ്ടിൻ്റെയും താല്പര്യം ഒന്നായി മനസ്സിലാകും. എന്തുകൊണ്ട്? അപ്പോൾ കല്പിതമായ അവിദ്യ എന്തായി? ആത്മം വ്യതിരിക്തമാണ് എന്നാ പിഞ്ചി. അപ്പോൾ ഈ അവിദ്യ എന്തായി? ആത്മം വ്യതിരിക്തമായ ഒന്നല്ല എന്ന് പറയും. എന്നാൽ അതാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അവിദ്യ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ പോരെ? ആത്മാവിൽ നിന്നും വ്യതിരിക്തമായ ഒന്നല്ല എന്ന് എന്തിനു പറയുന്നു? വളച്ചുകെട്ടി പറയുകയല്ലേ? നേരിട്ട് പറഞ്ഞാൽ പോരെ? അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആത്മാവ് വ്യതിരിക്തമായി അനുഭവപ്പെടുന്നു. മണ്ണിൽ നിന്നും വേറിട്ട് പാത്രം എന്ന് പറയുന്ന അനുഭവപ്പെടുന്നു. ആ അനുഭവത്തെ, ആ ഭേദബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് തത്വത്തിൽ അത് മണ്ണ് തന്നെയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അത് വ്യതിരിക്തമായി കാണുന്ന ഒരുവനോടാണ് അത് പറയേണ്ടി വരുന്നത്. ഇത് വേറെയാണ്. അതിനവന് യുക്തിയുണ്ട്. എന്താണ്? മണ്ണ് കൊണ്ട് വെള്ളം കോരാൻ പറ്റത്തില്ല, പാത്രം കൊണ്ട് വെള്ളം കോരാം, മണ്ണ് കൊണ്ട് പാചകം നടക്കത്തില്ല, പാത്രം കൊണ്ട് പാചകം നടക്കാം, പല കാര്യങ്ങളും അവൻ കാണുന്നുണ്ട്. സ്വാനുഭവ യുക്തിയും ആ പാത്രം വേറെയാണെന്നുള്ളതിന് അവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവൻ്റെ അനുഭവത്തെ, അവൻ്റെ യുക്തിയെ നിഷേധിക്കാതെ പറയുന്നുണ്ടോ എന്താണ്? ഈ പാത്രം കൊണ്ട് വെള്ളം കൊണ്ടുവരാൻ കഴിയത്തില്ല, പാത്രം കൊണ്ട് പാകം നടക്കത്തില്ല, ഇനി പാത്രം കുലാലം ചട്ടിച്ചതല്ല, ഇതുവല്ലതും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇതെല്ലാം അംഗീകരിക്കുന്നു. അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതിൻ്റെ തത്വം മണ്ണാണ്. അതാണ്. അപ്പോൾ ഇവിടെയും ഈ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം സഗുണമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഇല്ലെന്ന് പറയുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ നാനാത്വം അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഇത് ശബ്ദം, സ്പർശം, രൂപം, രസം ഇങ്ങനെ പലതായി അനുഭവപ്പെടുന്നു ഇല്ല. ഇവിടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയമുണ്ട്, കർണങ്ങളുണ്ട്, ഒന്നിനെയും നിഷേധിക്കുന്നുണ്ട്. പക്ഷേ പറയുന്നു ഇതിനൊരു തത്വമുണ്ട്. എങ്ങനെയാണോ പാത്രത്തിൻ്റെ തത്വം മണ്ണായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു തത്വമുണ്ട്. ആ തത്വത്തെ ഗ്രഹിക്കുക. ആ തത്വം എന്താണ്? അത് താൻ തന്നെയാണ്. താൻ തന്നെയാണ് ആ തത്വം. അപ്പോൾ ഈ അവിദ്യ ഇതെല്ലാം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതോ ആ അവിദ്യ ആ തത്വം തന്നെയാണ്. അവിദ്യ കൊണ്ടുണ്ടാക്കിയതെല്ലാം അവിദ്യ ഈ തത്വമാണെങ്കിൽ അവിദ്യ സൃഷ്ടിച്ചതെല്ലാം ഈ തത്വം തന്നെ, ഈ സച്ചിദാനന്ദ സ്വരൂപം തന്നെ. അതാണ് നീ എന്നാ ബോധിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ ശേഷിച്ച് എന്താണ്? പ്രപഞ്ചം. ആ പ്രപഞ്ചവും ഈ അറിവ് തന്നെയാണ്. പ്രപഞ്ചത്തെ കാരണമായിരിക്കുന്ന അവിദ്യ ഈ അറിവാണെങ്കിൽ സാറിന് ഈ ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എനർജി, ഊർജം എന്നൊക്കെയാണ്. ഇവിടെ ശക്തി എന്ന് പറയുന്നത് അവിദ്യാശക്തി അല്ലെങ്കിൽ മായാശക്തി എന്ന് പറയുന്നത് അറിവെന്നുള്ള അർത്ഥത്തിലാണ്. ഊർജവും എനർജിയൊക്കെ വരുന്നത് ഈ സൃഷ്ടിയിലാണ്, ഈ അറിവിൻ്റെ സൃഷ്ടിയിലാണ്, ഈ അവിദ്യയുടെ കാര്യത്തിലാണ്, ഈ അറിവിൻ്റെ കാര്യത്തിലാണ്. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അറിവിലല്ല. അറിവ് ഇത്രയും ചെയ്യുന്നുള്ളൂ. എന്താണ്? ആ ഇത് ഊർജമാണ്, ഇത് പിണ്ഡമാണ്, ഇത് നാമമാണ്, ഇത് രൂപമാണ്, ഇത് ശബ്ദമാണ്, ഇത് എന്ന് ബോധ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറിവൊരിക്കലും അതാകുന്നില്ല. അതുകൊണ്ടാണ് അറിവ് അതിനെ വിഷയമാക്കുന്നു എന്ന് പറയുന്നത്. വിഷയമാക്കണമെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിന്നല്ലേ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബോധിപ്പിക്കുന്നു. ശബ്ദ, സ്പർശ, രൂപരസഗന്ധങ്ങളെ ബോധിപ്പിക്കുന്നു. ബോധിപ്പിക്കുന്നത് ഈ അറിവാണ്. അവിദ്യാരൂപത്തിലുള്ള അറിവ്. ആ അറിവ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ അറിവ് എപ്പോഴാണോ നിലനിൽക്കുന്നത്, ഈ ജാഗ്രത, ഈ ജാഗ്രതയിൽ മാത്രമേ അറിവ് നിലനിൽക്കുന്നുള്ളൂ, അവിദ്യാരൂപത്തിലുള്ള അറിവ്. അപ്പോൾ അവിദ്യാരൂപത്തിലുള്ള അറിവ് നിൽക്കുമ്പോൾ അതിനോട് ചേർന്ന് നാമരൂപങ്ങളായ ഈ പ്രപഞ്ചവും അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് പ്രമാണമായിരിക്കുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്ക് പ്രമാണമായിരിക്കുന്ന സ്വന്തം അറിവാണ്. മറ്റൊന്നും ഇതിൻ്റെ അസ്തിത്വത്തിന് പ്രമാണമല്ല. ഈ അറിവ് എവിടെയാണോ അസ്തമിച്ചിരിക്കുന്നത്, അവിടെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും അസ്തമിച്ചിരിക്കുന്നു. എവിടെയാണ് ഈ അറിവ് നിലനിൽക്കുന്നത്, അവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും നിലനിൽക്കുന്നു. എവിടെയാണോ പാത്രം അനുഭവപ്പെടുന്നത്, അവിടെ മണ്ണും അനുഭവപ്പെടുന്നുണ്ട്. എവിടെയാണോ ആ മണ്ണ് അനുഭവപ്പെടാത്തത്, അവിടെ പാത്രം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെയാണ് ഈ പ്രപഞ്ചബോധം, പ്രാപഞ്ചിക ബോധം, അല്ലെങ്കിൽ അവിദ്യ, അല്ലെങ്കിൽ അറിവിന്റെ ശക്തി, എന്ത് വേണമെങ്കിലും പറയാം, അതെവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഈ അറിവും നാമരൂപങ്ങളുമായിട്ട് വേർപെടുത്താൻ കഴിയാത്ത ഒരു ബന്ധം ഉള്ളതുകൊണ്ട്, അതിന് വേർപെടുത്താൻ കഴിയാത്തതുകൊണ്ട്, വേർപെടുത്താൻ പറ്റിയ ഒരേ ഒരു സ്ഥാനം സുഷുപ്തിയാണ്. പക്ഷെ അവിടെ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഈ അറിവ് അപ്രത്യക്ഷമായി, നാമരൂപങ്ങളും അപ്രത്യക്ഷമായി, രണ്ടും അപ്രത്യക്ഷമായി. അപ്പോൾ അവിടെ നടക്കുന്നില്ല. ഇവിടെ കഴിയുമോ? ഇവിടെയും കഴിയുന്നില്ല. ഇവിടെ അറിവ് നിലനിൽക്കുന്നു, ജാഗ്രത അവസ്ഥ എന്ന് വെച്ചു. ഇവിടെ അറിവ് നിലനിൽക്കുന്നു, അതിനോട് ചേർന്ന് നാമരൂപങ്ങളും നിലനിൽക്കുന്നു. അപ്പോൾ ആ നാമരൂപങ്ങളെ അറിവിൽ നിന്ന് ഒരിക്കലും ഏർപ്പെടുത്താൻ കഴിയുന്നില്ല. അതുതന്നെ, അതൊരു യുക്തിയാണ്. ഒരു വസ്തുവിനെ മറ്റൊന്നിൽ നിന്നും ഒരിക്കലും ഏർപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ അത് മറ്റേ വസ്തു തന്നെയാണ്. വസ്ത്രത്തെ നൂലിൽ നിന്നും ഒരിക്കലും ഏർപ്പെടുത്താൻ കഴിയില്ല. എത്ര സമർത്ഥനായ ശില്പിയായാലും ശരി, ഒരിക്കലും വസ്ത്രത്തെ നൂലിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. നൂലിൽ നിന്ന് വേർപെടുത്തിയ ഒരു വസ്ത്രത്തെ ആരും ഇതുവരെ ധരിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടെന്താണ്? ആ വസ്ത്രം നൂല് തന്നെയാണ്. അതേ യുക്തി തന്നെ ഇവിടെ നാമരൂപങ്ങളെ അറിവിൽ നിന്ന് വേർപെടുത്താൻ ആർക്കും കഴിയില്ല. ചെയ്യേണ്ട ആരാണ്? താൻ ഈ അറിവ് തന്നെ, ഈ ജാഗ്രതയിൽ തന്നെ അത് സാധിക്കത്തില്ല. നാമരൂപങ്ങൾ അതിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അറിവിൽ വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അറിവിൽ പ്രകടമായി കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ നാമരൂപങ്ങൾ എന്താണ്? അറിവ്. അപ്പോൾ താൻ സ്വയം പ്രകാശിക്കുന്ന അറിവാണ് ഈ നാമരൂപങ്ങളെ ഉണ്ടാക്കുന്ന അവിദ്യ, അവിദ്യാരൂപത്തിലുള്ള അത് അറിവാണ്. പിന്നെ നാമരൂപങ്ങൾ ഈ അറിവിന് വിഷയമായിരിക്കുന്ന നാമരൂപങ്ങൾ, അതിനെ ഇതിൽ നിന്ന് വേർപെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതും അറിവാണ്. അപ്പോൾ ഇവിടെ സ്വസ്വരൂപമായിരിക്കുന്ന ഈ അറിവ്, ആ അറിവിൽ നിന്ന് ഇതിനൊന്നിനെയും വേർതിരിക്കാൻ കഴിയുന്നില്ല. വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതെല്ലാം അറിവാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ആത്മം വ്യതിരേകേണ തന്നെ നിന്നും അന്യമായി നാസ്തി കിഞ്ചിത്ത് ഒന്നും തന്നെയില്ല. അതിൽ അജ്ഞാനമില്ല, അവിദ്യയില്ല, മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അജ്ഞാനം, അല്ലെങ്കിൽ അറിവില്ലായ്മ. രണ്ടാമത്തെ അവിദ്യ. മൂന്നാമത്തത് നാം രൂപാത്മകമായ ഈ പ്രപഞ്ചം. മൂന്നും എന്താണ്? ആത്മാ താൻ തന്നെ. ജ്ഞാനസ്വരൂപമായ താൻ തന്നെയാണ്, തത്വം എന്നുള്ള നിലയ്ക്ക് താൻ തന്നെയാണ്. അപ്പോൾ സൂര്യഗോളവും സൂര്യന്റെ പ്രകാശം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ അദ്വൈതം എന്ന് പറയുന്നു? ഈ പറഞ്ഞ രീതിയിലനുസരിച്ച് അദ്വൈതം തന്നെ, ഇതിനെ നിഷേധിക്കാൻ യുക്തിയില്ല, നമ്മുടെ കയ്യിൽ യുക്തിയില്ല. താൻ സ്വയം പ്രകാശിക്കുന്ന അറിവാണ് പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. അതും ആ അറിവ് തന്നെയാണ്, നാം രൂപാത്മകമായിരിക്കുന്ന എല്ലാ അറിവ് തന്നെയാണ്, ബോധം തന്നെയാണ്, സച്ചിദാനന്ദം തന്നെയാണ്. അത് നിഷേധിക്കാൻ ഇവിടെ യുക്തിയില്ല. കാരണം ഇത് അനുഭവനിഷ്ഠമായ വ്യക്തിയിലൂടെയാണ് ഇത് സമർത്ഥിക്കുന്നത്. അനുഭവത്തെ ആശ്രയിക്കുന്ന വ്യക്തി. അതുകൊണ്ട് പറയും ശ്രുതിമതമായ, ശ്രുതി എന്ന് പറയുന്നത് വെളിപ്പെടുത്തുന്ന അനുഭവത്തെയാണ്, അനുഭവത്തെ ന്യായീകരിക്കുന്നു, അനുഭവത്തെ സാധൂകരിക്കുന്നു, അനുഭവത്തെ പിന്തുടരുന്ന തർക്കം മനനം, അതാണ് അതിനാണ് യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ മനനം കൊണ്ടെത്തിക്കുന്ന എന്താണോ അദ്വൈതത്തിലാണ്, അത് അദ്വൈതം തന്നെയാണ്. ഇവിടെ ഭേദമില്ല. അങ്ങനെ സമർത്ഥിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ചോദ്യം ഇതാണ്, ചിന്ത ഇതാണ്, ശരി അറിവ് തന്നെ, അറിവ് സ്വയം പ്രകാശിക്കുന്ന അറിവാണ് താൻ, അപരോക്ഷമായ അറിവാണ് താൻ തന്നെ. പക്ഷെ അപരോക്ഷമായിരിക്കുന്ന അറിവ്, ആ അറിവ് അവിദ്യാരൂപത്തിൽ മാറിയില്ലേ, പ്രപഞ്ചത്തെ കാണിക്കുന്ന അങ്ങനെ മാറിയില്ലേ. ശരി, ഇനി അങ്ങനെ മാർഗം മാത്രമല്ല, നാമരൂപാത്മകമായ പ്രപഞ്ചാനുഭവത്തെ ഉണ്ടാക്കിയില്ലേ. ഇതിങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു ചോദിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേ നമുക്ക് ദ്വൈതത്തെ കുറിച്ച്, ദ്വൈതത്തെ അനുഭവിക്കേണ്ടി വരുന്നത്, ദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്, പിന്നെ അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാ? അപ്പോ അദ്വൈതത്തിൽ ഇത് സംഭവിക്കാമോ എന്നാണ് ചോദ്യം. അദ്വൈതത്തിൽ ഇത് സംഭവിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്നത് അദ്വൈതത്തിന് ഹാനികരമാണ് എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അദ്വൈത തത്വത്തിന് ഈ അവിദ്യയോ അല്ലെങ്കിൽ അവിദ്യാകാര്യമായിരിക്കുന്ന പ്രപഞ്ചമോ ഒന്നും യാതൊരു ഹാനിയും ചെയ്യുന്നില്ല ആ തത്വത്തിൽ. കാരണം ഈ സംഭവങ്ങൾ താൻ ഇവിടെ അഹമായി സ്മരിക്കുക, ശരീരബോധമുണ്ടാകുക, പ്രപഞ്ചബോധമുണ്ടാകുക, ജാഗ്രത് ബോധമുണ്ടാകുക, പിന്നെ സുഷുപ്തി സ്വപ്നം ഇതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുക, ഇതെല്ലാം ഇവിടെയാണ്. ഈ നാനാത്വ ബോധം നമ്മൾ പറയുന്നുണ്ടല്ലോ, നിർഗുണത്തിൽ നിന്ന് സവണം വന്നു, ഈ ബോധം എന്ന് പറയുന്ന അദ്വൈതത്തിന് ബാധിച്ചുകൊണ്ടല്ലോ ഉണ്ടാവും. ഇത് അദ്വൈതത്തിന് ഒരു ഹാനി ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? ഏതുപോലെ സൂര്യഗോളം അതിന്റെ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സൂര്യൻ അഗ്നി സ്വയം പ്രകാശിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ദീപം സ്വയം പ്രകാശിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദീപത്തിന്റെ പ്രകാശം ആ ഗോളത്തിൽ നിന്ന് വ്യാപിക്കാൻ പാടില്ല എന്നാണ് അല്ലല്ലോ. ഒരിക്കലും സൂര്യന് ഗോളമായിരിക്കാൻ പറ്റില്ല, അത് പ്രകാശമായി വ്യാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആദ്യം പറഞ്ഞാൽ അതാണ്. ശരി, അത് സൂര്യൻ എന്തെങ്കിലും ദോഷത്തെ ചെയ്യുന്നുണ്ടോ? പ്രകാശിക്കുക എന്ന് പറയുന്ന എന്റെ തത്വത്തിന് എന്തെങ്കിലും ഹാനി അത് വരുത്തുന്നുണ്ടോ? അത് പ്രകാശിക്കുന്നുണ്ട്. ഒരു ദീപത്തിനും അതിന്റെ ഗോളകസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് പ്രകാശം എന്ന് പറയുന്നതാണ് ചുറ്റുപാട് പ്രസരിക്കുന്നത്. രണ്ടു കാര്യം നമ്മൾ ഏത് ദീപത്തെ നോക്കിയാലും കാണാം. ഒന്ന് അതിന്റെ ഗോളകം, അതായത് എവിടെ നിന്നാണ് ആ പ്രകാശം പുറപ്പെട്ടു വരുന്നത്, ദീപത്തെ നോക്കിയിട്ട് നമ്മൾ പറയും നാളം. സൂര്യൻ നോക്കിയിട്ട് നമ്മൾ പറയും ഗോളം. അത് അതിൽ നിന്നുള്ള ആ പ്രകാശം അത് പുറപ്പെടുവിക്കാതെ തന്നെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അതതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് എന്താണ്? അത് സ്വയം പ്രകാശമാണ്. അല്ലാതെ അത് അതിൻ്റെ തത്വമാണ്. അല്ലാതെ ആ തത്വത്തിന് വിരുദ്ധമായൊരു കാര്യമല്ല അത് പ്രകാശിക്കുക എന്ന് പറയും. സൂര്യൻ്റെ പ്രകാശം ഈ ഭൂമി വരെ എത്തുന്നു എന്ന് പറയുന്നത് സൂര്യ തത്വത്തിന് വിരുദ്ധമായ കാര്യമല്ല. മറിച്ച് എന്തുകൊണ്ട്? അതതിൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ പ്രസരിക്കുക എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ദ്വൈതം എന്ന് നമ്മൾ പറയുന്നത് അദ്വൈതത്തിൻ്റെ സ്വഭാവമാണ്. അദ്വൈതത്തിന് വിരുദ്ധമായൊരു കാര്യമല്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ പ്രകാശമാണ്. അദ്വൈതമായിരിക്കുന്ന അപരോക്ഷമായിരിക്കുന്ന ഈ തത്വത്തിൻ്റെ പ്രകാശമാണ് ദ്വൈതം. അതങ്ങനെ അല്ലാതിരിക്കുമ്പോഴാണ് ദ്വൈതത്തിൽ വൈരുദ്ധ്യം തോന്നുന്നത്. സൂര്യനും അതിൻ്റെ പ്രകാശവും വേറെ വേറെയാണെന്നൊരാൾ ധരിക്കുകയാണെങ്കിൽ ഒരു ശിശു അവിവേകമുള്ള ഒരു കുഞ്ഞത് ധരിക്കാം. ഇവിടെ കാണുന്ന പ്രകാശം വേറെയാണ് അത് വേറെയാണെന്ന് ധരിക്കാം. വിവേകമുള്ളതും ധരിക്കത്തില്ലല്ലോ. അതുപോലെ ഈ അദ്വൈതമായിരിക്കുന്ന സ്വയം പ്രകാശമായിരിക്കുന്ന ഈ സച്ചിദാനന്ദത്തിൻ്റെ പ്രകാശമാണ് ദ്വൈതം. അതിനെങ്ങനെ തത്വത്തിൻ്റെ വിരോധത്തെ ഉണ്ടാക്കാൻ കഴിയും? അതെങ്ങനെ അദ്വൈതത്തിന് വിരോധമാകാം? അതുകൊണ്ട് ഈ സ്വയം പ്രകാശമായിരിക്കുന്ന ഈ വസ്തുവിൽ അജ്ഞാനം, അവിദ്യ, നാമരൂപാത്മകമായ ഈ മൂന്ന് കാര്യങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. ഒന്ന് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ അല്ലെങ്കിൽ അറിവില്ലായ്മ. മറ്റൊന്ന് അവിദ്യ അല്ലെങ്കിൽ ജ്ഞാനം. മൂന്നാമത് പറയുന്നത് നാമരൂപം അല്ലെങ്കിൽ ശബ്ദസ്പർശ രസഗന്ധം. ഇത് മൂന്നും ഇതിൻ്റെ തന്നെ പ്രകാശമാണ്. ഇതിൻ്റെ തന്നെ പ്രകടഭാവമാണ്. ഇത് അദ്വൈത തത്വത്തെ ഹനിക്കുന്നതല്ല. ഇത് അദ്വൈതത്തിന് എതിരല്ല. ഇതിനെ തന്നെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അവിദ്യ എങ്ങനെ ഉണ്ടായി, അവിദ്യ എങ്ങനെ നിലനിൽക്കും, മായ എങ്ങനെ വരുന്നു, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്, എങ്ങനെ സഗുണത്തിൽ നിന്ന് നിർഗുണത്തിൽ നിന്ന് സഗുണം വരുന്നു, ഇതെങ്ങനെ ഇവിടെ നിലനിൽക്കും, ഇത്തരം ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാകും. ഇവിടെ അദ്വൈത തത്വത്തെ ഗ്രഹിക്കുമ്പോൾ ആ വിവേകത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിലനിൽക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്. എപ്പോഴാണോ ഒരാൾക്ക് ഈ ബോധം ഉണ്ടാകാതിരിക്കുന്നത്, അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ഈ ബോധം, നമ്മൾ ഈ ഇവിടെ വിശദീകരിച്ച തരത്തിലുള്ള ഈ ബോധം ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം നിലനിൽപ്പുണ്ട്. ഈ ചോദ്യങ്ങളും എന്താണ്? ഈ അദ്വൈതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് ചോദ്യങ്ങളെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം എന്താണ്? ഈ അദ്വൈതമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഈ അറിവിൻ്റെ പ്രകാശമാണല്ലോ. അതാണ് അറിവില്ലായ്മയായിരിക്കുന്നിടത്തും അത് തന്നെ. അതുകൊണ്ട് സഹന പറയും എന്താണ്? സുഷുപ്തി നമ്മുടെ അറിവില്ലായ്മയാണ്. അത് കാരണ ശരീരമാണ്. അതാണ് ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വിചാര രീതി, ആ പ്രക്രിയ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പറയുന്നു അവിടെ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ ഉണ്ട്. അത് അംഗീകരിക്കുന്നതിന് ഒരു പ്രയാസവും വേണ്ട. അപ്പോൾ ഇവിടെ ഈ നാമരൂപാത്മകമായ ഇത്രയും നമ്മൾ വലുതായി അനുഭവിക്കും. അണ്ടകടാഹങ്ങൾ, കോടികളെന്ന് പറയുന്നു, അല്ലെങ്കിൽ എത്രയോ ഗാലക്സികളെന്ന് പറയും. ഇതെല്ലാം ഇവിടെ ഈ ജാഗ്രതയിൽ നിലനിൽക്കാമെങ്കിൽ സുഹൃത്തിൽ ഒരു ചെറിയ അജ്ഞാനം ഇരിക്കുന്നതിന് എന്താ ദോഷം? ഇതിന്റെ ബീജം അവിടെ ഉണ്ടെന്ന് പറയുന്നതിന് എന്താ ദോഷം? അങ്ങനെ പറയുന്നതിൽ ഒരു ദോഷമുണ്ട്. അദ്വൈതത്തിന് വിരുദ്ധമല്ലാതെ. പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് അവിടെ ബീജം? ഇരുന്നാലും അജ്ഞാനമിരുന്നാലും അറിവില്ലായ്മ ഇരുന്നാലും അതെല്ലാം അറിവ് തന്നെയാണ്. അവിടെ അതിന് ദ്വൈതത്തെ, അതുകൊണ്ട് ദ്വൈതം സംഭവിക്കുന്നില്ല. ഈ കുണ്ടകടാഹകോടികൾ ഈ സച്ചിദാനന്ദത്തിൽ പ്രകാശിച്ചിട്ട് ഇവിടെ ദ്വൈതം ഉണ്ടാകുന്നില്ല. പിന്നെയാണ് സുഷുപ്തി ദ്വൈതം വരുന്നില്ല. കാരണം വൃക്ഷം അതിന്റെ ബീജം എവിടെയായിരുന്നു? വിത്തിലാണ്. വിത്തിൽ നിന്നല്ലേ ആ വൃക്ഷം ഉണ്ടായത്? അതുപോലെ ഈ സച്ചിദാനന്ദം അതിൽ തന്നെയാണ് ഇതിന്റെ ബീജം, ഈ പ്രപഞ്ചത്തിന്റെ. ചാന്ദോഗ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ചെറിയൊരു അണിമ സൂക്ഷ്മമായ വടബീജം അതിനെടുത്തിട്ടുള്ള ഇതിലാണ് ഈ ഇത്രയും വലുതായ വൃക്ഷം ഇതിലായിരിക്കുന്നത് അല്ലേ. ഇത് വലുതാകുന്ന ഇപ്പോൾ ഈ ജാഗ്രത്തിൽ, ജാഗ്രത്തിലാണ് ഇത് വലുതാകുന്നത്. ഇത് വലുതാകാതിരിക്കുന്ന എവിടെ? അതിന് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നു. അത് ബീജം അതിസൂക്ഷ്മമായിരിക്കുന്നു. അതിസൂക്ഷ്മമായിരിക്കുന്ന എന്താണ് അവിടെ? ബീജമായിരിക്കുന്നതോ അജ്ഞാനമായിരിക്കുന്നതോ അല്ലെങ്കിൽ അറിവില്ലായ്മയായിരിക്കുന്നത് എന്ത് പറഞ്ഞാൽ എന്താണ്? അത് അറിവ് തന്നെയാണ്. ആ സുഷുപ്തിയിൽ ശേഷിച്ച തുരിയ ബോധം തന്നെയാണ്. അതിനെയാണ് ബീജം എന്ന് പറയുന്നത്. അതിലിതെല്ലാം കൽപ്പിച്ചിട്ടും അതിൽ ദ്വൈതം വരുന്നില്ലെങ്കിൽ അവിടെ അജ്ഞാനമുണ്ടെന്ന് കൽപ്പിച്ചിട്ടോ, അതിൽ അവരോട് മഴക്കൂടാൻ പോയേണ്ട കാര്യമില്ല. അവിടെ അജ്ഞാനമുണ്ടോ ഇല്ലയോ, ബീജമുണ്ടോ ഇല്ലയോ, അതിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞെട്ടേണ്ട കാര്യമില്ല, ഇല്ലെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവിടെ ഇതെല്ലാം ആ തുര്യം തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണ്? പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചബോധം അറിവില്ലായ്മ ഈ തുര്യൻ എന്ന് പറയുന്നിടത്ത് ഈ നാനാത്വബോധത്തിൽ അദ്വൈത തത്വത്തെ ഹനിക്കുന്നതായ ഒന്നുമില്ല. അദ്വൈതത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അദ്വൈതത്തിൽ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനൊരു ചോദ്യം അസംബന്ധമാണ്. എന്തെങ്കിലും അദ്വൈതത്തിന് വിരുദ്ധമായി സംഭവിച്ചാലേ ഉള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒന്നിന് അദ്വൈതത്തിന് വിരുദ്ധമായ ദ്വൈതത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാലേ ആ ചോദ്യം നിലനിൽക്കും. അദ്വൈതത്തിന് വിരുദ്ധമായ ഒരു ദ്വൈതത്തെ ഇവിടെ ആരും സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ എന്തെല്ലാം സൃഷ്ടി നമ്മൾ അനുഭവിക്കുന്നു അതെല്ലാം ആ അദ്വൈതം തന്നെയാണ്. എന്നുവെച്ചാൽ തുര്യൻ തന്നെയാണ്. എന്നാൽ മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. എന്താണ് ആത്മം വ്യതിരേകേണ കിഞ്ചിത് നാസ്തി, തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെ ഇല്ല. ഇത് എങ്ങനെയാണോ ഈ അദ്വൈതത്തിൽ മനസ്സിലാക്കുന്നത്, ഇത് തന്നെയാണ് ഈശ്വര തത്വത്തെക്കുറിച്ച് പറയുമ്പോഴും അദ്വൈതത്തിൽ മനസ്സിലാക്കേണ്ടത്. പറയുന്നു ജഗത്തിന് ഇവിടെ ഇപ്പൊ പറയുന്നു ഈ സച്ചിദാനന്ദമായ ഇതിന്റെ തന്നെ എന്താണ് സൂര്യനും അതിന്റെ പ്രകാശവും പോലെ അതിന്റെ തന്നെ സ്വഭാവമാണ്, അതിന്റെ തന്നെ പ്രകടഭാവമാണ് ഈ ജഗത്ത് ദ്വൈതം എന്ന് വെച്ചാൽ അത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി വേറെടുത്ത് പറയുന്നു ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ, അവിടെ എന്താ പറയുന്നത്? ഈ ജഗത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട്, ആ സൃഷ്ടികർത്താവ് സർവജ്ഞനും സർവശക്തനുമാണ്. അപ്പൊ സർവശക്തനും സർവജ്ഞനുമായ സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചം അനാദിയും അനന്തവുമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതും പറയുന്നുണ്ട് അനാദിരനന്തം നൈസർഗികോയം ലോകവ്യവഹാര, അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ പറയുന്നിടത്ത് ചിലർക്ക് ഇവിടെ സംശയമുണ്ട്. എന്നുവെച്ചാൽ ചിലർക്കെന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്കല്ല, ഇതിനെ കുറിച്ച് സംശയം വരുന്നത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കുന്നവരാണല്ലോ. അല്പബുദ്ധികൾക്കാണ് സംശയം വരുന്നത്. ബുദ്ധിയില്ലാത്തവനൊരു സംശയമില്ല, സാധാരണ ഇതിനെ കുറിച്ചൊന്നും അറിയാത്തവനൊരു സംശയമില്ല. അപ്പോ ഇവിടെ ഈ പറയുന്ന ഈ ഉപരോക്ഷമായിരിക്കുന്ന ചൈതന്യം, അതിന്റെ വിലാസമാണ് ഈ പ്രപഞ്ചം എന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഒരു സൃഷ്ടികർത്താവ് വേറെ വേണമല്ലോ, സർവജ്ഞനും സർവശക്തനുമായ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മസൂത്രത്തിലാണ് പറഞ്ഞത്. എന്തായാലും സ്വയം ഇവിടെ പറയുന്ന ആത്മാ, തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യം, അതെങ്ങനെ സർവജ്ഞനാവും സർവശക്തനാവും? സർവജ്ഞനും സർവശക്തനും ഉണ്ടാതെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അപ്പോൾ അവിടെ ഒരു സൃഷ്ടികർത്താവിനെ വേറിട്ട് സ്വീകരിക്കും എന്ന് പറയുന്നു. കാരണം തന്നിൽ ഇവിടെ ഇപ്പോൾ ആത്യന്തികമായി വന്ന് നിൽക്കുന്ന ഇവിടെ തന്നിലാണ്. ആത്മബദരികണെന്ന് പറഞ്ഞത് ആത്മാവെന്ന് പറയുന്ന ആരാണ്? ആരാണോ ഇത് ശ്രവിക്കുന്ന അവനാണ് ആത്മാവെന്ന് പറയും. അവന്റെ സ്വരൂപത്തെയാണ് ആത്മാവെന്ന് പറയും. അപ്പൊ അവനല്ലാതെ ഒരു സൃഷ്ടികർത്താവ് അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ കുറിച്ച് താൻ അറിയുന്ന അല്പജ്ഞനായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് വേറെ വേണ്ടേ? അങ്ങനെ ഒരു സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് സൃഷ്ടിച്ചത് അങ്ങനെ ഒരു സൃഷ്ടികർത്താവാണ്, സർവജ്ഞനായ. അവിടെ പറയുന്നുണ്ട് സർവജ്ഞ സർവശക്തേഹി, സർവജ്ഞനും സർവശക്തനുമായ ഒരുവിൽ നിന്നല്ലാതെ ഇങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കാൻ വഴിയേയില്ല എന്ന് പറയുന്നു. അത് ശരിയാണ്, സർവജ്ഞനും സർവശക്തനുമായ ഒരുവൻ തന്നെയാണ് സൃഷ്ടിയെ നടത്തിയിരിക്കുന്നത്. സൃഷ്ടി അനാദിയും അനന്തവുമാണ്, എല്ലാം സമ്മതിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ് ശരിയാകുന്നത്? കാരണം ആ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നവൻ ആരാണ്? ഈ ആത്മസ്വരൂപമായിരിക്കുന്ന ആ സച്ചിദാനന്ദം തന്നെയാണ്. അതുതന്നെയാണ് സർവജ്ഞനും. അതുകൊണ്ടും ഇവിടെ ദ്വൈതം വരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തെന്താണ്? സൃഷ്ടി ആ തുര്യന്റെ സ്പന്ദനമാണ് എന്ന് പറയും. ആ തുര്യൻ ഇവിടെ ഈ നാമരൂപാത്മകമായ ജഗത് ആയി പ്രകടമായാലും അജ്ഞനായ ജീവനായി പ്രകടമായാലും സർവജ്ഞനും സർവശക്തനുമായ സൃഷ്ടികർത്താവായി പ്രകടമായാലും അദ്വൈതത്തിന് ഹാനി സംഭവിക്കുന്നില്ല. അഗ്നിയും അതിന്റെ പ്രകാശവും പോലെ രണ്ടും ഒരു ഇവിടെ ആ തത്വത്തെയാ പറയുന്നു. തത്വത്തിൽ വ്യത്യാസമില്ലെന്ന്. അപ്പൊ ഈ ജീവ ഈശ്വരഭേദം, ജീവ ജഗത് ഭേദം, ഇങ്ങനെയുള്ള ഈ ഭേദങ്ങളെ ബാഹ്യമായി അംഗീകരിച്ചുകൊണ്ട് ചിലടത്ത് പറയും ജീവൻ സംസാരിയാണ്, ഈശ്വര സർവജ്ഞനാണ്, ജഗത്ത് നശ്വരമാണ്, അതുണ്ടായതാണ്, നശിക്കുന്നതാണ്. അത് ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ചില ഭാഗങ്ങളിൽ പറയും. പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ, തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണോ, ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ സ്പന്ദനമാണ്, തുര്യന്റെ തന്നെ സ്പന്ദനമാണ്, അല്ലെങ്കിൽ തുര്യന്റെ തന്നെ വിലാസമാണ്, അല്ലെങ്കിൽ തുര്യന്റെ തന്നെ ഭാനമാണ്, പലതരത്തിൽ പറയും. അങ്ങനെ പറയുന്നിടത്ത് ഇതിനെല്ലാം ഈ പറയുന്ന ജീവ ഈശ്വര ജഗത് ഭേദം, സർവജ്ഞത്വം അല്പജ്ഞത്വം നശ്വരത്വം, ഇതെല്ലാം ഈ പറയുന്ന ഈ തത്വങ്ങൾക്കൊന്നും തന്നെ ആ പരമാർത്ഥ തത്വത്തിൽ ഭേദത്തെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ പരമാർത്ഥ തത്വം തന്നെ ഇവിടെ എന്തിനാണോ ആത്മാവെന്ന് വിളിച്ചത്, ഏതാണോ ഇവിടെ ആ ശ്രോതാവിൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്നത്, അപരോക്ഷമായിരിക്കുന്നത്, ആ തത്വം തന്നെയാണ് ഈ നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. ഇവിടെ അദ്വൈതഹാനി വരുന്നില്ല. അദ്വൈതഹാനി വരുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ വിശേഷിച്ച് അദ്വൈത സിദ്ധിയുടെ ആവശ്യമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ബുദ്ധി കൊണ്ട് വളരെ പണിപ്പെട്ട് വളരെ ചിന്തിച്ച് മനനം ചെയ്ത് ബുദ്ധി കസർത്ത് നടത്തി അദ്വൈതത്തെ സിദ്ധിച്ചൊന്നും അതിൻ്റെ ആവശ്യമില്ല. ബുദ്ധി കൊണ്ട് സിദ്ധിക്കുന്ന ഒന്നല്ല ഇത്. എന്തുകൊണ്ട്? ഇത് സ്വതസിദ്ധമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധി കൊണ്ടുള്ള സിദ്ധി അതിനും ഇവിടെ പ്രസക്തിയില്ലെന്ന് പറയുന്നത്. വിദ്യയും അവിദ്യയും ഒരുപോലെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ വിദ്യയ്ക്കവിടെ ഈ അറിവിനവിടെ സ്ഥാനമൊന്നുമില്ല. എന്തുകൊണ്ട്? തത്വം എന്ന് പറയുന്നത് ഈ അറിവിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു. ഒരുവന്റെ ശ്രവണ മനന നിധ്യാസനങ്ങളെ ആശ്രയിച്ചല്ല തത്വം നിൽക്കുന്നു. തത്വം സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. നിങ്ങളത് അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി, ശ്രവണ മനനങ്ങൾ നടന്നാലും ശരി, നടന്നില്ലെങ്കിലും ശരി, ആ തത്വം സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ബോധം. അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള നിശ്ചയാത്മകമായ ബോധം. അതാണ് തത്വബോധം എന്ന് പറയുന്നത്. ആ തത്വബോധത്തിൽ, ആ തത്വബോധത്തെ ആശ്രയിച്ചല്ലേ അദ്വൈതം നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയ്ക്കും പ്രസക്തിയില്ല. അങ്ങനെ ഒരു ഭ്രമവും അവിടെയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് അറിഞ്ഞ് ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്, എന്താണിത്? നിരപേക്ഷമായ തത്വമാണ്, മറ്റ് ഒന്നിനായും അപേക്ഷിക്കാതിരിക്കുന്ന തത്വമാണ്, ഒരു സാധനയെ അപേക്ഷിക്കാതിരിക്കുന്ന തത്വമാണ്. അതിന് മറ്റ് ഒരു തരത്തിലും വിശദീകരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ സ്വയം പ്രകാശം എന്ന് പറയുന്നു. ആ സ്വയം പ്രകാശം എന്ന് പറയുന്നത് എന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞ, എന്താണ് ആ സ്വയം പ്രകാശം? ആ സ്വയം പ്രകാശമാണ് അറിവില്ലായ്മയായിരിക്കുന്നത്. അത് നമുക്കറിയുന്നുണ്ടല്ലോ, സ്വയം പ്രകാശിക്കുന്നുണ്ടാണ്. ആ സ്വയം പ്രകാശമാണ് ഈ അവിദ്യ, അല്ലെങ്കിൽ ഈ അറിവായിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ അനുഭവമാണല്ലോ. ആ സ്വയം പ്രകാശമാണ് നാമരൂപമായി അറിവിന് വിഷയമായിരിക്കുന്നത്. ശബ്ദസ്പർശ രൂപത്തിന് ശരീരമായി പ്രപഞ്ചമായി എല്ലാം അറിവിന് വിഷയമായിരിക്കുന്നത്, അതും ആ സ്വയം പ്രകാശമാണ്. അവിടെ തത്വത്തിൽ ഒരു തരത്തിലുള്ള ഭേദവും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവും. എന്താണ് ആത്മവ്യതിരേകേണ നാസ്തികിന്റെ? അത് രണ്ടിനെയും സമന്വയിപ്പിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഇവിടെ ഇത്രയും വിശദീകരിക്കാൻ കാര്യം ഈ രണ്ടു കാര്യങ്ങളും ഒരുമിച്ച് വന്നു ഒരു ചെറിയ വാചകത്തിൽ. എന്താണ്? ഒന്ന് അവിദ്യ കൽപ്പിതം, മറ്റൊന്ന് ആത്മവ്യതിരേകേണ നാസ്തികിഞ്ചി. ഇത് രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ, ഒരിടത്തെത്തണം എന്ന. നമ്മളെല്ലാ ഉപനിഷത്തുകളും ചർച്ച ചെയ്തതാണ്, പത്തും അതിൽ കൂടുതൽ ചർച്ച ചെയ്തതാണ്, ഭാഷ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തതാണ്. അതിന്റെ മർമ്മപ്രധാനമായ അദ്വൈതം എന്ന് പറയുന്ന തത്വത്തിന്റെ മർമ്മപ്രധാനമായി ഗ്രഹിക്കേണ്ടത് ഈ ഒരു സെന്റൻസിലുള്ള കാര്യമാണ്. അതാണ് കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചിട്ടും. ഇന്ന് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് വിശദീകരിച്ചാൽ, ഇന്ന് കണ്ണാടി ഉണ്ടെങ്കിലും ഞാൻ ഇതേ പറയത്തുള്ളൂ. കാരണം അത് വിശദീകരിച്ചതുകൊണ്ടാണ്. അത് ആണ് ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരാശയം. അവിദ്യ എന്ന് പറയുന്നത് തത്വത്തിൽ നിന്ന് അന്യമല്ല. ദ്വൈതം എന്ന് പറയുന്നത് തത്വത്തിൽ നിന്ന് അന്യമല്ല. ആ തത്വത്തിന്റെ തന്നെ വിലാസമാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ആ തത്വത്തിന്റെ തന്നെ സ്പന്ദനമാണ്. അത് മണ്ഡുവിക്യത്തിൽ വേറെ തരത്തിൽ പറഞ്ഞു. ഇവിടെ ഇപ്പം നമ്മൾ വേറെ തരത്തിൽ നമ്മളതിനെ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഇന്നലെ നമ്മൾ ചർച്ച ചോദിച്ച എന്നോട് ചോദിച്ചു, ഇത് ഈ പറയുന്നത് അദ്വൈതത്തിന് അനുസാരിയായിട്ടുള്ളൊരു പ്രക്രിയയാണോ ചിന്തയാണോ? ഇത് ഭാഷയൊന്നും ശരി ചിന്തിക്കാത്ത ആൾക്കാരാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം പല പ്രക്രിയകളും പല വിചാര രീതികളും മനസ്സിലാക്കിയവർക്ക് ഇങ്ങനെ പ്രപഞ്ചം മിഥ്യയാണ്, മിഥ്യയുള്ളത് വേറെയാണ്, അവിദ്യ നശിച്ചു പോകുന്നതാണ്, അതുകൊണ്ടത് വേറെയാണ്, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന ഒന്ന് അന്നേരം ബ്രഹ്മമാണ്, ഈ തരത്തിലൊക്കെയുള്ള പല പ്രക്രിയകളും ഉണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവർക്ക് ഇത് എന്തോ പുതിയൊരു കാര്യം, ഞാൻ എന്റെ ജ്യോത്സ്യം കൊണ്ട് ഗണിച്ച് പറയുന്നതാണ് എന്ന് ചിലർക്ക് തോന്നുന്നില്ല. ഇതിന്റെ താല്പര്യമാണ്, ഭാഷയത്തിൽ ഇത് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഭാഷകാരൻ ഇതിന്റെ വിശദീകരണമായിട്ടാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് പറയുന്നത്. ഇവിടെ അത് ഒരു സംക്ഷിപ്ത ഭാവത്തിൽ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതിനൊരു വിശദീകരണം കൊടുത്തു തന്നേ ഉള്ളൂ. അല്ല, ഇതൊരു പുതിയ ചിന്താഗതിയൊന്നുമല്ല. മുമ്പ് പല ഭാഗങ്ങളിലും നമ്മൾ ഇത് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. എന്നാലും ചിലരുടെ മനസ്സിൽ അതങ്ങനെ അങ്ങനെ അദ്വൈതത്തെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം അങ്ങനെ പറയുന്നത് ചിന്തിക്കണം, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് അദ്വൈതമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അദ്വൈതം എന്ന്. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊന്നുകൂടെ കണ്ടുപിടിക്കും. അത് വലിയ പ്രയാസമാണ് അല്ലേ? എല്ലായിടത്തും ഉള്ള ഒരു കാര്യത്തെ എവിടെ ഇല്ലെന്ന് അങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരാൾ പറയുന്നത് ഒരിടത്തും ഇല്ലെന്ന്, എവിടെ ഇല്ലാത്ത പറയുക, കണ്ടുപിടിക്കാൻ പറ്റും? പറ്റില്ല. എന്തുകൊണ്ട്? എല്ലായിടത്തും ഉള്ളതാ. എല്ലാ അദ്വൈത പ്രക്രിയകളിലും ഈ പറയുന്ന ഇതാണ് അദ്വൈതം. ഇതൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഇത് ഒരിടത്തും ഇല്ലെന്ന് പറയുന്ന ആളോട് ചോദിക്കേണ്ട ഒരു എവിടെയല്ല താസാനം കാണിച്ചു. ഒരാൾ പറയുന്ന ആകാശം ഒരിടത്തും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതെന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അദ്വൈത തത്വം, ഈ തത്വപ്രകാശനം അത് എവിടെ ഇല്ലാത്തതെന്ന് പറയണം. എല്ലായിടത്തും ഭാഷകാരൻ തന്നെ പറയുന്നതാണ് ഗ്രന്ഥകോടികളിൽ. ഇവിടെ ഭാഷയത്തിൽ തന്നെ ഈ ഗ്രന്ഥകോടികളിൽ താൻ ഈ പറഞ്ഞിരിക്കുന്നതല്ല, ഇത് തന്നെയാണ്. ഈ ഒരേ ഒരു തത്വം തന്നെയാണ്. അപ്പൊ എവിടെ പോയാലും തത്വത്തെ ഗ്രഹിക്കുന്നവൻ അവിടെ തത്വം തന്നെ കാണും. തത്വത്തെ ഗ്രഹിക്കാൻ കഴിവില്ലാത്തവൻ മറ്റ് പല അവൻ പല പ്രക്രിയകളും കാണും. അതങ്ങനെയാണ്. ഇതൊന്നുമല്ല ഇതിന്റെ ഈ വാഗ്യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഈ വിവരദോഷികൾ തല്ലിച്ചാകുന്നത് തമ്മിൽ തല്ലിച്ചാകുന്നതാണ്. അത് വിവരണകാരൻ അങ്ങനെ പറഞ്ഞു, ഭാമതികാരൻ ഇങ്ങനെ പറഞ്ഞു, വാർത്തികാരൻ അങ്ങനെ പറഞ്ഞു, ആ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അദ്വൈതത്തെ നാശമായിക്കളെ. ഇങ്ങനെ പ്രക്രിയ ഭേദങ്ങൾ പറഞ്ഞു. ഇത് ഭേദം പറയാൻ വേണ്ടിയുള്ളതല്ല, അഭേദം പറയാനുള്ളതാണ്. തത്വം എന്ന് പറയുന്ന അഭേദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇവരെല്ലാം ഈ പണ്ഡിതന്മാർ പഠിച്ച വഴുതകൾ ഇത് ഇവരുടെ ഭേദത്തെ ഉണ്ടാക്കുന്നു, പറഞ്ഞു പറഞ്ഞ് ഭേദം ഉണ്ടാക്കുകയാണ്. അതൊരാളുടെ അദ്വൈതം, ഇത് മറ്റൊരാളുടെ അദ്വൈതം, വേറൊരു അദ്വൈതം. ഒരിക്കലും ഈ അദ്വൈതത്തിൽ എത്തത്തില്ല. ഇവരെപ്പോഴും ഈ പ്രക്രിയകളിലും ഈ ഭേദങ്ങളിലും ഈ തലതിരിഞ്ഞ തർക്കങ്ങളിലും ഖണ്ഡന മണ്ഡലങ്ങളിലും മാത്രം നിൽക്കും. അതല്ല ഭാഷകാരൻ അങ്ങനെ ഒരു രീതിയല്ല പറയുന്നു. ഭാഷകാരൻ നിഷേധിക്കുന്നുണ്ട്, അത് തത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം നിഷേധിക്കുന്നു. ഭാഷകാരന്റെ രീതി എന്ന് പറയുന്നത് എപ്പോഴും ആ അദ്വൈതത്തെ, അദ്വൈതം എന്ന് പറയുന്ന തത്വത്തിൽ നമ്മളെ ഉറപ്പിക്കുക. അതൊരു കേവലം ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് ബുദ്ധിയിൽ ഉറപ്പിക്കുക, ആ ശ്രോതാവിന് ആ തത്വത്തിൽ നിഷ്ഠ വരിക. ഇതാണ് അന്തർമുഖമായി തന്നെ ഗ്രഹിച്ചു. അതെ, ശ്രോതാവിനെ ഊന്നിയാണ് പറയുന്നത്, അല്ല കേവലം ബാഹ്യമായ ഒരു തത്വത്തെ ഊന്നിയല്ല പറയുന്നത്. അതാണ് ഇപ്പോഴും ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. എന്താണ് ആത്മാ? എന്തിനാ ശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്നത്? കേൾക്കുന്നവൻ അവനെ കുറിച്ച് ചിന്തിക്കാനോ? കേൾക്കുന്നവൻ അവനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ആത്മാന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ആത്മാന്ന് പറഞ്ഞാൽ എന്തോ ഒരു വസ്തു, ഏതോ ഒരു കാര്യത്തെക്കുറിച്ച്, ഏതോ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്നു. പലരും ചോദിക്കുന്നതാണ് ഇത്രയും വലിയൊരു തത്വത്തെക്കുറിച്ച് എന്താ പ്രയോജനം? തിന്നുന്നതും കുടിക്കുന്നതും കൊണ്ടൊക്കെ എന്താ പ്രയോജനം? അത് തനിക്ക് പ്രയോജനമുണ്ട്, കാരണം എന്തുകൊണ്ട്? തനിക്ക് വേണ്ടി ചെയ്യുന്നു. ഇവിടെ പറയുന്നത് തന്നെക്കുറിച്ചാണ് പറയുന്നത്, അതാണ് ഇതിന്റെ പ്രയോജനം. തന്നെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അത് തനിക്ക് പ്രയോജനം. അത് പക്ഷെ ഈ പറയുന്നതൊക്കെ തന്നെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കണം. ഇത് ഏതോ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയണം, ഇതൊരു ആത്മാവിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് അങ്ങനെ ആത്മനിഷ്ഠമായി, അല്ലെങ്കിൽ ആത്മനിഷ്ഠയെ ഉറപ്പിക്കത്തക്ക രീതിയിൽ ഭാഷകാരൻ സർവത്ര പറയുന്ന ഒരേ ഒരു പ്രക്രിയയാണ് അത്, ഈ അദ്വൈതമാണ്. ഇവിടെ അങ്ങനെ ഒരു ഭേദമില്ല. അവിദ്യ, അറിവില്ലായ്മ, പ്രപഞ്ചം, ജീവൻ, ഈശ്വരൻ, ഏതൊരു തത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും എത്തിച്ചേരുന്ന ഈ അദ്വൈതത്തിലാണ്. ശാന്തി ശാന്തി ഓം ശാന്തി ഭ്യോ നമഃ ഹരിഹി ഓം.